കർമ്മസംജ്ഞാവിധായകം സൂത്രാന്തരം ച വർത്തതേ അകഥിതം ച അപാദാനാദി വിശേഷൈരവിവക്ഷിതം കാരകം കർമ്മസംജ്ഞം സ്യാ. അയമത്ര വിശേഷ അനേന സൂത്രേണ കേഷാഞ്ചിത് ധാതുവിനാം ദ്വികർമ്മകത്വം സിദ്ധ്യതി. അനേന കർമ്മസംജ്ഞ ഏവ വിധിയേതേ കിന്തു ധാതവ ദ്വികർമ്മകാഹ ഭവന്തി. വൃത്തവ് അകഥിതം ഇത്യസ്യ വ്യാഖ്യാനമുക്തം അപാദാനാദി വിശേഷൈർ അവിവക്ഷിതം കാരകം കർമ്മസംജ്ഞസ്യ ഗാം ദോഗ്ധി പയഹ ഇത്യാദിഷു ഉദാഹരണസ്ഥലേഷു ദോഹനക്രിയായാഹ ഇപ്സിതതമത്വാത് പയസഃ കർമ്മത്വം ഉദാഹരണാന്തരേഷു കർമ്മസംജ്ഞ വിധീയതി. തദർത്ഥം അസ്യം കാരികായാം ധാതുനാം പരിഗണനം കഥം നനു സർവേഷാം ധാതുനാം ഏവം സംഭവതി പരിഗണിതാനാമേവ ധാതുനാം അനേന സൂത്രേണ ഗൃഹ്യത്തെ ഗ്രഹണം സംഭവന്തി. അസ്യാം കാരികായാം ദ്വികർമ്മകാനാം ധാതുവിനാം പരിഗണനം ഏവം വർത്തത്തെ ദുഹ്യാച് പച്ച് ദണ്ഡ് രുധി പ്രച് ചി ബ്രു ശാസു ജി മത് മുഷ കർമ്മയുക് സ്യാത് അകഥിതം തഥാ സ്യാത് നീ കൃ ഹൃ കൃഷ് വഹാം. സൂത്രയുക്തം അപാദാനാദി വിശേഷൈർ അവിവക്ഷിതം അകഥിതമിനി. കാരകാണി അത്ര സപ്ത നിർദ്ദിഷ്ടാനി അപാദാനം സമ്പ്രദാനം കർമ്മ അധികരണം കർമ്മ കരണം കർത്ത ഏവം ഹേതുശ്ച തത്പ്രയോജകോ ഹേതുശ്ച ഇതിനേന ഹേതു സംജ്ഞ അഭിവിധീയതെ. ഏവം ഹേതു കാരകം അഭി അന്തർഭൂയ സപ്തകാരഹാണി നിർദ്ദിഷ്ടാണ് അത്ര. കേഷാഞ്ചിത് മതം ഏവം അന്യത്രാപി ഹേതുസഞ്ജ്ഞ വിധീയത കാരക പ്രകരണി ഹിന്ദു കാരകത്വം സർവൈ ന അംഗീകൃതം ഹിന്ദു അത്ര വ്യാഖ്യാതൃഭി തസ്യാവി കാരകത്വം അംഗീകൃതം. ഭാഷ്യകാരമതം വ്യാഖ്യാനേദേവ വ്യാഖ്യാനേനൈവ ജ്ഞായത തദ് ഭാഷ്യം വ്യാഖ്യായ നിശ്ചയതേ കിമിതം ഭാഷ്യകാരസ്യ മതം വാ അന്യത് വാ ഇതി. ഗാം ദോഗ്ധിപ്പയഹ ഇത്യത്ര ദോഹനക്രിയായാഹ മുഖ്യം കർമ്മഭവതി പയഹ. ദോഗ്ധ പയഹ ദോഗ്ധി ഇത്യത്ര ദോഗ്ധുഃ ഈപ്സിതതമം ഭവതി പയഹ. അതഃ തത്ര കർമ്മത്വം സിദ്ധമേവ പൂർവസൂത്രാത്. ഗോവിഷയ അത്ര വിചാര വിശേഷ വിചാര ക്രിയത്തെ തത്രാപി മയാവർണാനാം മധ്യേ ഏവ പ്രാചീന നവീന ഭേദേന മത ഭേദോ വർത്തതേ.